കഷ്ടായ ക്രമണേ ചതുർത്ഥ്യന്താ കഷ്ടശബ്ദാത് ഉത്സാഹ അർത്ഥക്യങ്ങ് സ്യാത്. കഷ്ടായ ക്രമത്തെ കഷ്ടായതേ പാപം കർത്തും ഉത്സഹതേ ഇത്യർത്ഥ. സൂത്രത്തിൽ കഷ്ടായ എന്ന് പറയുന്നത് ചതുർത്ഥ്യന്തം, കരുണ എന്ന് പറയുന്നത് ഉത്സാഹം എന്നുള്ള, ക്രമണ എന്ന് പറയുന്നത് ഉത്സാഹം എന്നുള്ള അർത്ഥമാണ്. വൃത്തിസർഗത്തായനേഷു ക്രമഹ, കർമ്മശബ്ദത്തിൽ നിന്നും സർഗം ഉത്സാഹാർത്ഥത്തിൽ ആത്മനിമി തന്നിരിക്കുന്നു. കഷ്ടായത്തെ അങ്ങനെയാണ്, ക്രമത്തെ കഷ്ടായ ക്രമത്തെ എന്നുള്ളത് ആത്മനിമിതം വന്ന് അങ്ങനെയാണ്. ഉത്സാഹാർത്ഥത്തിലാണ്, ഉത്സാഹം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആത്മനിമിതം വിധിച്ചിരിക്കുന്നു. ക്രമത്തെ ഉത്സാഹിക്കുന്നു എന്നാണ്. ഇപ്പൊ കഷ്ടായ എന്ന് സൂത്രത്തിൽ ചതുർത്ഥിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. പൂർവ്വത്തിൽ നിന്ന് കെങ്ങ് വരുന്നുണ്ട്, ആ കെങ്ങ് ചതുർത്ഥി അന്തത്തിൽ നിന്ന് വരും. അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു സൂത്രത്തിൽ. കഷ്ടായ എന്ന് ചതുർത്ഥിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്, ചതുർത്ഥി എന്ന കഷ്ടശബ്ദത്തിൽ നിന്ന് കെങ്ങ് വരും. ക്രമണ എന്ന് ഉത്സാഹ അർത്ഥത്തെ കാണിച്ചിരിക്കുന്നുണ്ട്, ഉത്സാഹാർത്ഥത്തിനും വരും. ഇപ്പോൾ കഷ്ടശബ്ദത്തിൽ നിന്ന് ചതുർത്ഥി എന്ന കഷ്ടശബ്ദത്തിൽ നിന്ന് കെങ്ങ് വരുമ്പോൾ കെങ്ങിന് ശേഷിക്കുന്ന എന്താണ്? അപ്പോൾ വിഗ്രഹം എങ്ങനെ വരും? കഷ്ട കഷ്ട ങേ യ കഷ്ടങ്ങേ യാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? കഷ്ടങ്ങേ യാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? എന്താ വരുന്നു? കഷ്ടങ്ങേ യാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സനാദ്യന്ത ധാതുസഞ്ജ വരുന്നു. ധാതുസഞ്ജ വന്നു കഴിഞ്ഞാൽ സുബോധാതു പ്രാതിപതിയ ലോപിക്കുന്നു. അപ്പൊ കഷ്ടയാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അഗ്രസർവധാതുയോർ കഷ്ടായ ധാതുവായി, കഷ്ടായ എന്ന് ധാതു. കഷ്ടായ എന്ന് പറയുന്നത് കെങ് ഇത്താണ്, അതുകൊണ്ട് കഷ്ടായ നിന്ന് ആത്മനെയും ഒന്ന് ശപ്പു എന്ന് കഷ്ടായത്തെ എന്ന് വരും. കഷ്ടായ ഉത്സഹത്തെ അവിടെ എങ്ങനെ ചതുർത്ഥി വന്നു? ക്രിയാർത്ഥോപദസ്യ കർമ്മണി സ്ഥാനിനഹ ഫലേഭ്യോ യാതി, പഠിച്ചിട്ടുണ്ട്, ഫലാനി ആഹർത്തും യാതി എന്നാണ്. ക്രിയാർത്ഥക്രിയ ബോധമായിരിക്കുമ്പോൾ എന്താണ് എന്റെ വൃത്തി? ക്രിയാർത്ഥക്രിയബോധവ്യസ്യ മനസ്യ തുമന കർമ്മണി ചതുർത്ഥി സ്യാത്. ഏതാണ് സൂത്രം? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കണത് ക്രിയാർത്ഥോപദേശ കർമ്മണിസ്ഥാന നോക്കി പറയുന്ന വലിയം എടുക്കുന്നുമില്ല, ഓർത്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. അപ്പൊ അവിടെ എന്ത് വരുന്നു? ക്രിയാർത്ഥോപദം യാതി, ക്രിയാർത്ഥക്രിയ ബോധവിരിക്കുമ്പം അപ്രവിജ്യമാനസ്യ തുമന കർമ്മം ഫലാനി ആഹർത്തും. അവിടെ പ്രയോഗിക്കാത്ത തുമൻ എന്താണ്? ആഹർത്തും. അതിന്റെ കർമ്മം ഏതായി? ഫലാനി. ആ ക്രമത്തിൽ എന്ത് വരുന്നു? ചതുർത്ഥി വരുന്നു. ഫലേഭ്യോ യാതി ധാരാളം മരുന്നാണ്, അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ബലാനി ആവർത്തി യാതി, അവിടെ തുമ്മനന്തം പ്രയോഗിക്കുന്നില്ല എന്നുവെച്ചാൽ അതാണ് അവിടെ പറഞ്ഞത്. എന്താണ് ക്രിയാർത്ഥ ഉപദേശിച്ച കർമ്മണി സ്ഥാനിന, സ്ഥാനി എന്ന് പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞ് പ്രയോഗിക്കാതിരിക്കുന്നതിനാണ് സ്ഥാനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തുമ്മുൻ അന്തമായ ആഹർത്തം അർത്ഥം അറിഞ്ഞ് പ്രയോഗിക്കുന്നില്ല, അതിനൊരു കർമ്മമുണ്ട് ഫലം. അപ്പം ഫലത്തെ ആഹരിക്കുന്നതിന് വേണ്ടി പോകുന്നു എന്ന് അത്രയും വിശദമായി പറയാതെ ഫലേഭ്യോ യാതി എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടും. അങ്ങനെ എൻ്റെ പ്രയോജനം. അതുപോലെ ഇവിടെയും കഷ്ടായ ക്രമതേ, കഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പാപം. പാപം ഇവിടെ തത്വം എന്താണ്? കർത്തും ക്രമത്തെ ഉത്സഹത്തെ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ പാപം കർത്തും ഉത്സഹത്തെ, ഇവിടെ ക്രിയാർത്ഥക്രിയ ഏതാണ്? ഏതാണ്? വളരെ വിശദീകരിച്ച് പഠിച്ചതാണ്. ക്രിയാർത്ഥാക്രിയ, ഒരു ക്രിയയ്ക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്രിയ. ഉത്സാഹിക്കുന്നു എന്തിനു വേണ്ടി? അപ്പോ ക്രിയാർത്ഥക്രിയായി ഉത്സാഹം. ഉപപദം ഉത്സാഹത്തെ ഉപപദമായിരിക്കുന്നു. ക്രമത എന്ന് വെച്ചാൽ ഉത്സാഹത്തെ. ഏതിനാ? സ്ഥാനിനഹ അപ്രയുജ്യമാനസ്യ തുമന്നന്തസ്യ കർത്തും ഇതി പദസ്യ. കർത്തു എന്ന് പറയുന്ന പദത്തിന് ബോധമായിരിക്കുകയാണ് ക്രമത്തെ. അതിന്റെ അർത്ഥമാണ് ഉത്സവത്തെ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ കർമ്മം എന്താണ്? കഷ്ടം. പാപ അർത്ഥക കഷ്ടശബ്ദ തസ്യ കർമ്മണ ചതുർത്ഥി സ്യാത്. ആ കർമ്മത്തിനെന്ത് വരുന്നു? അപ്പോൾ കഷ്ടായ, കഷ്ടം കർത്തും കർമ്മത്തെ എന്ന് പറയുന്നതിന് പകരം കഷ്ടായ ക്രമത്തെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചതുർത്ഥി വരുന്നത് ഈ സൂത്രപ്രകാരമാണ്, ക്രിയാർത്ഥ ഉപദേശ്യ കർമ്മണി. സൂത്രത്തിൽ ചതുർത്ഥി ഉദ്ദേശിക്കുന്ന എന്തിനാ? ചതുർത്ഥി അന്തത്തിൽ നിന്ന് പ്രത്യയം വരാൻ, കഷ്ടശബ്ദത്തിൽ നിന്ന് ചതുർത്ഥി അന്തത്തിൽ നിന്ന് പ്രത്യയം വരാനാണ് സൂത്രത്തിൽ എന്താ ഉദ്ദേശിച്ചത്? കഷ്ടായ എന്ന് പറഞ്ഞ എന്ത് ശബ്ദമാണത്? അതെ, കഷ്ടായ ധാതുവാണ്. കഷ്ടായ എന്ന് പറയുന്നത് കഷ്ടായ ധാതുവല്ലേ? സൂത്രത്തിലത് ചതുർത്ഥ്യന്തമാണ്. അതെന്തിനു നിർദ്ദേശിച്ചു? ചതുർത്ഥ്യന്തത്തിൽ നിന്ന് കെങ്ങ് വരാൻ വേണ്ടി. അതുകൊണ്ടാണ് വിഗ്രഹിച്ചത് കഷ്ട അങ്ങ്. ഒരു ശബ്ദത്തിന് മാത്രം. ഒരർത്ഥത്തിൽ ക്രമണി പാപാർത്ഥത്തിൽ. ഈ സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സുബന്ധത്തിൽ. എവിടെയാണ്? അങ്ങേറിയാന്ന് പറയുന്നിടത്ത്. അവിടെ എന്തിനാണ് പഠിച്ചത്? ഈ സൂത്രം വരുന്ന സമയത്ത് വിശദീകരിക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? രാമശബ്ദത്തിൽ നിന്ന് ഏറിയ വന്ന് രാമയാന്നിരിക്കുമ്പോൾ അവിടെ സൂത്രം വരുന്നു സുഭിച്ച ദീർഘം വന്ന് രാമായ എന്നാണ്. അവിടെ ഒരു പരിഭാഷ വന്ന് സന്നിപാത ലക്ഷണോ വിദുര നിമിത്തം തത് വിഘാതായ. അതായത് ഏറിയ എന്ന് പറയുന്ന സൂത്രത്തിന്റെ വൃത്തി എന്തായിരുന്നു? ഇത് നിങ്ങൾ പഠിക്കാത്തതിൻ്റെ കുഴപ്പമല്ല, ആവർത്തിക്കാത്തതിന് കുഴപ്പമാണ്. വ്യാകരണത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്, പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനും പഠിച്ചതാണ്, ആവർത്തിച്ചില്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ഇടയ്ക്കൊന്ന് ആവർത്തിക്കണം, മാസത്തിലൊരിക്കെങ്കിലും. അതൊക്കെ എടുത്തൊന്ന് മറിച്ചു പോകണം, ഒരു തവണ നോക്കിയാൽ മതി, മാസത്തിൽ ഒരു തവണ. അതോങ്ക സിംഗർ യാദേശ്യ അതന്തമായ അംഗത്തിന് പരത്തിലൊണ്ടിരിക്കുന്ന അങ്ങീക്ക് ഈ ആദേശം വിധിച്ചു. അതെ രാമ അതന്താംഗം പരത്തിലിരിക്കുന്ന ഈ ആദേശം വിധിച്ചു. ഈ ആദേശം വന്നു കഴിഞ്ഞിട്ട് അതന്തമായ അംഗത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ആദേശം വന്നത്. സുഭിച്ച വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആ യായെ നിമിത്തമാക്കിക്കൊണ്ട് സുഭിച്ച വന്നു കഴിഞ്ഞാൽ അതന്തം അല്ലാതായിത്തീരുന്നു. രാമ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? രാമ. അപ്പൊ സന്നിപാത ലക്ഷണോ ഏതെന്തിനെ ആശ്രയിച്ചിട്ടാണോ ഒരു വിധി വരുന്നത്, അത് ആ വിധി, അതായത് ഇവിടെ വന്ന ഈ ആദേശം ഒരിക്കലും അതിന്റെ നാശത്തിന് നിമിത്തമാകാൻ പാടില്ല. സന്നിപാത ലക്ഷണ വിധി എന്ന് പറയുമ്പോൾ നേറിയ ആദേശം. അതെങ്ങനെ ആശ്രയിക്കുന്നു? അതന്തമായ അംഗത്തിന് പരത്തിലിരിക്കുന്ന അംഗീക്കാണ് ഈ ആദേശം. ആ യാ ഒരിക്കലും പൂർവ്വത്തിൽ അതന്ത അംഗത്തെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ആ പരിഭാഷ അനിത്യമാണെന്നുള്ളതിന് ജ്ഞാപകമാണെന്ത്? കഷ്ടായ. കാരണം പാണിനി തന്നെ ഇവിടെ കഷ്ടായ എന്ന് കഷ്ടശബ്ദത്തിന്റെ ചതുർത്ഥിയെ നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. മനസ്സിലാക്കാം, ഇവിടെ കഷ്ടശബ്ദത്തിൽ നിന്ന് നേറിയാവെന്ന് സുഭിച്ച ദീർഘം വന്ന് കഷ്ടായ എന്ന് വന്നു. അപ്പൊ ഇവിടെ പാണിനി തന്നെ സന്നിപാത ലക്ഷണോ വീര അനിമിത്തന്ത വികാദസ്യ എന്ന് പറയുന്ന പരിഭാഷയെ ലംഘിച്ചിരിക്കുന്നു. ആ പരിഭാഷ അനിത്യമാണ്. ആ പരിഭാഷ അനിത്യമായാലേ കഷ്ടായ എന്ന് രൂപ ശ്രദ്ധിക്കത്തുള്ളൂ. ആ പാണിനി ശ്രദ്ധിച്ചു കാണിച്ചിരിക്കുന്നോണ്ട് എന്താണ്? ആ പരിഭാഷ അനിത്യമാണ്. കഷ്ടായക്രമിത കഷ്ടായതേ പാപം കർത്തം ഉത്സഹത്തെ. പാപം എന്ന് പറയുന്ന കഷ്ടശബ്ദത്തിന്റെ അർത്ഥം അതെവിടുന്ന് വന്നു? ക്രമണേ എന്ന് പറയുന്നതിന്റെ അവിടെ കഷ്ടശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പാപം എന്ന് തന്നെ. ക്രമണ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ഉത്സഹത്തെ എന്ന് വന്നു. കർത്തം എന്നുള്ള എന്തിനൂടെ കാണിച്ചു? കൃയാർത്ഥോപദേശിയ കർമ്മണി സ്ഥാന എന്ന സൂത്രപ്രകാരമാണ് ഇവിടെ കഷ്ടായ എന്നിടത്ത് ചതുർത്ഥി വന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അതിന്റെ രൂപങ്ങൾ എങ്ങനെ? കഷ്ടായാം ആത്മനേവതമാണ്. കഷ്ടായം ബഭൂവ. എന്താ കുഴപ്പം? അവിടെ എന്തുകൊണ്ട് ആത്മനിയോഗം വന്നില്ല? എന്തുകൊണ്ട്? ആം പ്രത്യോഗം കൃഞ്ഞോ അനുപ്രയോഗം. ഇവിടെ കൃഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കൃഞ്ഞിൽ നിന്ന് മാത്രമേ അനുപ്രയോഗത്തില് അടുത്ത് കഷ്ടായിട്ട് അതോ ഉപകാരം ലഭിച്ചു? കഷ്ടായിത കഷ്ടായ ശബ്ദവൈരകലഹ അഭ്ര കണ്ണു മേഘേഭ്യ കരണേ ഇവിടെ കരണേ എന്ന് പറയുന്നത് ആണ് ഏഭ്യ കർമ്മഭ്യ കരോത്യർത്ഥേ ക്യങ് സ്യാത് കർമ്മഭ്യ പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട് കർമ്മഭ്യാന്ന് കിട്ടുന്നുണ്ട് കർമ്മങ്ങളായ ഈ ശബ്ദങ്ങളിൽ നിന്നും സൂത്രത്തിനുണ്ട് കരുണയെന്ന് വെച്ചാൽ കരോതി അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ് നേരത്തെ കർമ്മണയെന്ന് പറഞ്ഞതുപോലെ കരോതി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കെങ് പ്രത്യേകം വരുന്നു വിധിക്കുന്ന കെങ്ങാണ് ഇപ്പൊ ശബ്ദത്തിൽ നിന്ന് കരോത്തി അർത്ഥത്തിൽ കെങ് വരുന്നത് ശബ്ദം കർമ്മമായി വരുമ്പോ ശബ്ദം കർമ്മമായി വരുമ്പോ എന്ന് പറയുമ്പോ എങ്ങനെ വരും വിഗ്രഹം എങ്ങനെ വരും ശബ്ദ അം കെങ് ഇത്തായുണ്ട് ആത്മനിയോഗം വരുന്നു ഇപ്പൊ ശബ്ദ കെങ്ങിനെന്ത് ശേഷിക്കും ശബ്ദ അം കെങ് എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഇതിന് രണ്ടു വർഷമുണ്ട് ഈ സൂത്രത്തിൽ സുപ്പ് അനുവർത്തിക്കാത്തതുകൊണ്ട് ഇത് പ്രാതിപദ്യത്തിൽ നിന്ന് വിധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ സൂത്രത്തിൽ കർമ്മം എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് എന്താണ് കർമ്മത്തിൽ നിന്നാ വിധിക്കുന്നത് കർമ്മമാകുമ്പോൾ എന്ത് വരണം കർമ്മണി സുബന്ധം ദ്വിതീയ വരണം അതുകൊണ്ട് ശബ്ദ അമ സുപ്പുലോപിച്ച് ശബ്ദ യാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു ശബ്ദായത്തെ എന്ന് വരും ഇനി പറയാൻ പോകുന്ന വാർത്തീയ പ്രകാരം അല്ലെങ്കിൽ ഗണസൂത്രപ്രകാരം ഇതൊന്ന് ണിച്ചും വരാം ണിച്ച് വന്നു കഴിഞ്ഞാൽ ശബ്ദം ണിച്ചിരിക്കുമ്പോൾ എന്ത് വരും ശബ്ദം ണിച്ചിരിക്കുമ്പം എന്തോരും അതാണോ വരുന്നു കഥവാക്യപ്രബന്ധേ നേരത്തെ സിദ്ധിച്ചായിരുന്നു അതിൽ നിന്ന് ണിച്ചു വന്നപ്പോ ഏ സൂത്രം പ്രവർത്തിച്ചു എങ്ങനെയാ അതിന്റെ രൂപം കഥയുടെ ചുരാതിയിൽ അതെങ്ങനെ വന്നത് കഥേതി എന്ന് പറയുന്നിടത്ത് അച്ചുവഞ്ഞിടതി എന്താ വരാത്ത കഥേതി രൂപ സിദ്ധിച്ചായിരുന്നു എന്താ കഥ അച്ചുവഞ്ഞിടതി വരാത്ത അവിടേക്ക് എന്തുവരും അകാരം ലോപിക്കും ഏ സൂത്രം അകാരം ലോപിച്ചു കഴിഞ്ഞാൽ കഥ നിച്ച് ശപ്പ് കഥയ തീ. അതുപോലെ ഇവിടെ എന്ത് വരുന്നു? നിച്ച് വരികയാണെങ്കിൽ അകാരം ലോപിച്ചിട്ട് ശബ്ദയതി ശബ്ദയതി, അതില് എന്തു വരണം? നിച്ചശ്ച സൂത്രം എന്നിട്ട് എന്തു പറയും? ആത്മനിയമം അല്ലെങ്കിൽ എന്തു വരും? പരസ്യം. നിച്ച് വരികയാണെങ്കിൽ ശബ്ദായതെ എന്ന് വരത്തില്ല, പിന്നെ എങ്ങനെ വരും? ശബ്ദയതി. ചിലടത്ത് അങ്ങനെയും കാണാം പ്രയോഗം. നിച്ചശ്ച വന്നാ എന്തു വരും? ആത്മനിയമം. പിന്നെ എന്തു വരും? ഇതിൽ പല പക്ഷങ്ങളാണ്. നിച്ച് വരാമെന്നൊരു പക്ഷം, വരില്ല എന്നൊരു പക്ഷം, കർമ്മമാണെന്ന പക്ഷം, അല്ല പ്രാതിവേദമാണെന്ന പക്ഷം, ഏതായാലും ശരി, ശബ്ദായത എന്ന രൂപം ശ്രദ്ധിക്കും, ശബ്ദയത എന്ന രൂപം ശ്രദ്ധിക്കും. കെങ്ങ് വരികയാണെങ്കിൽ ആത്മനിയോഗം, പരസ്യോധം ഇല്ല. നിച്ച് വന്നാൽ രണ്ടും വരാം. ഏതാണ് സൂത്രം? സൂത്രം ഏതാണ്? നിച്ചശ്ച. നിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടും വരും. ഏതാ സൂത്രം എന്ന് ചോദിച്ചപ്പോ ഇവിടെ ശബ്ദായതെന്ന് വരുന്നു. അതുപോലെ ശബ്ദായതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാല ശബ്ദായത എന്ന് പറഞ്ഞാൽ ബാലൻ ശബ്ദം ഉണ്ടാകുന്നു. വൈര വൈരായത്തെ, വൈരശബ്ദത്തിൽ നിന്ന് കെങ്ങ് വന്ന് വൈര ഔസർഗ ദീർഘം വൈരായത്തെ. കലഹശബ്ദത്തിൽ നിന്ന് കെങ്ങ് വന്ന് അഗർ സർവദീർഘ കലഹായത്തെ. അഭ്രശബ്ദത്തിൽ നിന്ന് കെങ്ങ് വന്നു കഴിഞ്ഞാൽ അഭ്രം എന്ന് വെച്ചാൽ മേഘം. അഭ്രായത്തെ ഉപരി അഭ്രായത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? മേളിലെ മേഘങ്ങളെല്ലാം വന്നുകൂടുന്നു. അഭ്രയ വന്നിട്ട് അഭ്രായത്തെ. കണ്ണു കണ്ണു എന്ന് പറഞ്ഞാൽ പാപം. കണ്ണു ആയത്തെ സ കണ്ണു ആയതെ എന്ന് പറഞ്ഞാൽ പാപത്തെ ഉണ്ടാക്കുന്നു. കർമ്മമുണ്ട്, പാപത്തെ ഉണ്ടാക്കുന്നു. കർമ്മത്തിൽ നിന്നാ വരുന്നു. അപ്പൊ അവൻ പാപത്തെ ഉണ്ടാക്കുന്നു. മേഘ വന്നു കഴിഞ്ഞാൽ എന്തുവരും? മേഘായത്തെ. വായു മേഘായതെ, വായു ആകാശത്തിൽ മേഘത്തെ ഉണ്ടാക്കുന്നു. അത് സന്ദർഭം അനുസരിച്ച് പറയാം. ഇങ്ങനെ വരുന്നു എല്ലായിടത്തും. അവർ സർവധാതുയോ ദീർഘം വരുന്നു, കർമ്മത്തിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രാതിപതിയത്തിൽ നിന്ന്. കർമ്മമാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വൃത്തിയിൽ കർമ്മഭ്യ എന്ന് അനുവർത്തിക്കുന്നുണ്ട്. കർമ്മമാകുമ്പോൾ എന്താവണം? സുബന്ധമാവണം. ശബ്ദായത്തെ. ഇപ്പൊ എങ്ങനെ ഒരു ശബ്ദായത്തെയുടെ രൂപങ്ങൾ? ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ്ദായേതാം ശബ് ശബ്ദായിഷ്യാവഹി ശബ്ദായിഷ്യാമഹി എങ്ങനെ അശബ്ദായുഷ് അടുത്ത് കഴിഞ്ഞില്ലേ ശബ്ദായിഷ്യത അശബ്ദായിഷ്യത അടുത്തു വരുന്നത് ഒരു ഗണസൂത്രമാണ്. തത് കരോതി തദാജഷ്ഠേ. ഇത് നിച്ച്, ഇത് ചുരാദി ഗണത്തിൽ വരുന്ന സൂത്രമാണ്. ഗണസൂത്രം പക്ഷെ അതിനു മുമ്പ് വരുന്നതാണ് അടുത്തത്. പ്രാതിപദിക ധാത്വത്തെ ബഹുളം ഇഷ്ടവച്ച, അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ ലഘുസിദ്ധാന്തവതി എടുത്ത് തിരിച്ചു വച്ചു, അതാണ് നല്ലത്. ഏത് പ്രാതിപദിക ധാത്വത്തെ ബഹുളം ഇഷ്ടവച്ച, പ്രാതിപദിക ധാത്വത്തെ, പ്രാതിപദികങ്ങളിൽ നിന്നും ധാത്വർത്ഥത്തിൽ ബഹുളം നിശ്ചയം എന്നാണ്. പ്രാതിപദിക ധാത്വർത്ഥത്തെ ബഹുളം നിശ്ച വരികയോ വരാതിരിക്കുകയോ ചെയ്യുക. ഏത് പ്രാതിപദികത്തിൽ നിന്നും വരാം, ബഹുളം കൊണ്ടുള്ള പ്രയോജനം അതാണ്. ഇഷ്ടവച്ച എന്ന് പറയുന്നു. ഇനി നിങ്ങൾ തദ്ധിതത്തിൽ പഠിക്കും. അതിശായനെ തമഭിഷ്ഠനോ എന്ന് പറയുന്ന ഒരു സൂത്രം, അതിൽ നിന്നാണ് ബലിഷ്ഠ, ദൃഢിഷ്ഠ, സ്ഥവിഷ്ഠ ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങളുണ്ടാകുന്നു. ഇഷ്ടൻ പ്രത്യം വരുന്നതാണ്. ഒരു പ്രാതിപദികത്തിൽ നിന്ന് ഇഷ്ടൻ പ്രത്യം വന്നു കഴിഞ്ഞാൽ, പ്രാതിപദ്യത്തിൽ നിച്ച് വന്നു കഴിഞ്ഞാൽ, തദ്ധിതത്തിൽ ഒരു ശബ്ദത്തിൽ നിന്ന് ഇഷ്ടൻ പ്രത്യം പരത്തിൽ വന്നാൽ എന്തൊക്കെ വരും, അതെല്ലാം വരും. പ്രാതിപദികത്തിൽ നിന്നും നിശ്ചപ്രത്യം പരത്തിൽ വന്നു കഴിഞ്ഞാൽ, തദ്ധിതത്തിലെ ഇഷ്ടൻ പ്രത്യം പരത്തിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും, അതെല്ലാം സംഭവിക്കും. പിന്നെ ഇവിടെ നിച്ച് വരുന്നത്, പ്രാതിപദ്യത്തിൽ നിന്ന് വരുന്നത് ധാത്വർത്ഥത്തിലാണ്. ധാത്വർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, തത് കരോതി തദാജഷ്ഠേ. ഇതാണ് പ്രധാന ധാത്വർത്ഥം. പക്ഷെ ഇത് മാത്രമല്ല, ധാത്വർത്ഥങ്ങൾ ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എങ്ങനെയാണോ പ്രയോഗം അതനുസരിച്ച് ധാത്വർത്ഥം വരും. നേരത്തെ അക്കാര്യം പറഞ്ഞു. ഇവിടെ ഇവിടെ പറഞ്ഞു, സത്യാപാസരൂപ വീണ ശ്ലോക സേനാലോമത്വച്ച വർമ്മ വർണ്ണ ചൂർണ ചുരാദിഭ്യോ നിച്ച്. ഓർമ്മയുണ്ടോ? അങ്ങനെ സത്യ സത്യാഗ സത്യാപരൂപാശ ഇടാതിഭ്യുണ്ണിച്ച് അവിടെ ചുരാതി വരെയുള്ള ശബ്ദങ്ങൾ, ചുരന് മുമ്പ് വരെയുള്ളത് എന്താണ്? സത്യാപ പാശരൂപ വീണ തൂല ത്വച്ച വർമ്മ വർണ്ണ ചൂർണം വരെയുള്ള ശബ്ദങ്ങളിൽ ണിച്ചു വരുന്നത് ധാത്വർത്ഥത്തിലാണെന്ന് പറഞ്ഞു. ധാത്വർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? സത്യാപയതി, സത്യം കരോതി തദാജഷ്ടേവ സത്യാപയതി എന്നാണ്. അവിടെ ആപക്ക് നിപാതനം ചെയ്താണ് സൂത്രത്തിൽ തന്നെ. അപ്പോൾ സത്യാപയതി എന്ന് വരുന്നു. അവിടെ ധാത്വർത്ഥം എന്താണോ? സത്യം കരോതി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് തത്കരോതി? പക്ഷെ എല്ലായിടത്തും അതല്ല. അവിടെ തന്നെ വന്നൊരു വേറൊരു ശബ്ദം എന്താണ്? പാശം. പാശം വിമുഞ്ചേതി. അവിടെ കരോതി ആചഷ്ടയല്ല, അവിടെ ധാത്വർത്ഥം എന്താണ്? വിമുഞ്ചയതി അല്ലെങ്കിൽ വിമോചയതി. അവിടെ എന്ന് വരുന്നു വിപാശയതി, കെട്ടഴിച്ചുവിടുന്നു. വിഭാശതി എന്ന് പറഞ്ഞു. അവിടെ ധാത്വർത്ഥം വേറെ വന്നു. രൂപം പശ്യതി, രൂപത്തെ കാണുന്നു. അവിടെ ധാത്വർത്ഥം എന്തായി? വേറെ രൂപയതി. വീണ, വീണാം ഉപഗായതി അല്ലെങ്കിൽ വീണയാ ഉപഗായതി, വീണ കൊണ്ട് പാടുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഉപവീണയതി, ഉപഗായതി, ഉപവീണയതി. അപ്പൊ അവിടെയൊക്കെ ധാത്വർത്ഥങ്ങൾ എങ്ങനെ വരുന്നു? ഒരു ധാതുവിന്റെ അർത്ഥമാണോ? തത്കരോതി തദാജിഷ്ടയാണോ? പല അർത്ഥങ്ങളും വരാം. അതെങ്ങനെ തീരുമാനിക്കും? പ്രയോഗം അനുസരിച്ച്, വേറെ വഴിയൊന്നുമില്ല. അതുപോലെ ഇവിടെയും പ്രാതിപതിക ധാത്വർത്ഥം എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായി വരുന്ന ധാത്വർത്ഥങ്ങൾ ഇതാണ്, തത്കരോതി തദാജിഷ്ടയെ. ഇതല്ലാതെ ധാത്വർത്ഥങ്ങളും പ്രയോഗം എങ്ങനെ? നാമധാതുക്കൾ നോക്കിയിട്ട് എങ്ങനെ പ്രയോഗിക്കുന്നു അതനുസരിച്ച് ധാത്വർത്ഥങ്ങളെ തീരുമാനിക്കും. അപ്പോ ആദ്യത്തത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, എന്താണ് ധാത്വർത്ഥം എന്നുള്ള പറഞ്ഞാണ്. രണ്ടാമത്തെ പറയുന്നത് എന്താണ്? പ്രാതിപദികങ്ങളിൽ നിന്ന് ധാത്വർത്ഥത്തിൽ ണിച്ചു വരും, അത് ബഹുളമായിട്ടാണ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപത്ത് വരും. ഇഷ്ടൻ ഭർത്തയും പരത്തിൽ വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ത്? അതുപോലെ അതിന് അടുത്ത് പറയുന്നത് പ്രാതിപതിക ധാത്വർത്ഥത്തെ നിശ്ചയ. പ്രാതിപതികത്തിൽ നിന്നും ധാത്വർത്ഥത്തിൽ നിശ്ചു വരുന്നു. പിന്നെ ഇഷ്ടൻ ഭർത്തയും പരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇഷ്ടൻ വരാതെ കാര്യം പിടികിട്ടത്തില്ല. അനിഷ്ടൻ വരുന്നതുവരെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാലും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഷ്ട യഥാ പ്രാതിപതികസ്യ പുംവദ്ഭാവ രഭാവ ടിലോപ വിൻമദ്ലോപ യണാതിലോപ പ്രസ്ഥസ്ഫദ്യ ആദേശ ഭസഞ്ഞ. ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായല്ലേ? ഇത് ഇഷ്ടൻ വരാതെ മനസ്സിലാകത്തില്ല. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. എങ്ങനെ? ഈ പറഞ്ഞതുപോലെ. എന്തൊക്കെ സംഭവിക്കും? പ്രാതിപതികത്തിന് പുംവദ്ഭാവം വരും, രഭാവം വരും, ടിലോപം വരും, വിന്മത് വിലോപം വരും, ഇനാതിലോപം വരും, പ്രസ്ഥസ്പാദ്യ ആദേശം വരും, ബസന. ഇത് എന്ത് വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം വരും. കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി. അവസാനം ഇഷ്ടൻ പ്രത്യേകം വിരിക്കും. ഈ ഓരോ കാര്യങ്ങളും വിരിക്കാനുള്ള സൂത്രങ്ങളും വരും. ബസ്യാഠേ തദ്ധിതേ പുംവദ്ഭാവം വരും. അങ്ങനെ ഓരോന്നിനും പിന്മത് ലോപം വരും. എല്ലാത്തിനും സൂത്രങ്ങളുണ്ട്. അതെല്ലാം സംഭവിക്കും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ എന്താണ്? മരുന്നിന് ഒരു സാധനം മാത്രമുണ്ട്. ഇത്രയും പറഞ്ഞു. അവസാനം പറഞ്ഞ ഭസഞ്ഞ, അതിന് ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെയും ഭരതരാജ പണ്ഡിതരാ ഒരു ഉദാഹരണമേ കൊടുത്തുള്ളൂ. ബാക്കിയൊന്നിനും ഇവിടെ ഉദാഹരണം കൊടുത്തില്ല. കൊടുത്തിട്ട് കാര്യമില്ലാന്നറിയാം. കഠം കരോതി ആജഷ്ടേവ ഘടയതി. ആദ്യം ഘടശബ്ദത്തിൽ നിന്ന് ണിച്ചു വരാം, തത് കരോതി തത് ആജഷ്ട അങ്ങനെ വരാം, അല്ലെങ്കിൽ പ്രാതിപതിക ധാത്വത്തെ ബഹളം ഇഷ്ടവച്ച അതിൽ വ്യത്യാസം ഇതാണ്. അത് പ്രാതിപതികത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അമ്മെന്ന് പറയേണ്ട കാര്യമില്ല, വിഗ്രഹത്തിൽ അമ്മെന്ന് പറയേണ്ട കാര്യമില്ല. കർമ്മത്തിൽ നിന്നാണ് വരികയാണെങ്കിൽ അമ്മ പറയണം, രണ്ടിൽ നിന്നും വരാം വ്യത്യാസം. രണ്ടായാലും എന്ത് വരുന്നു, മിച്ചു വരുന്നു. ഇവിടെ തത്കരോതി പ്രാതിപതിക എന്ന് പറഞ്ഞാൽ പ്രാതിപതിയത്തിൽ നിന്ന് വരും, അർത്ഥം അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. തത്കരോതി തത് ആജഷ്ട എന്നല്ലേ പറഞ്ഞത്? ഘടം എന്ന് പറയുന്നു, ചെയ്യുന്നു അല്ലെങ്കിൽ ഘടം എന്ന് പറയുന്നു. മലയാളത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ഘടം പറയുന്നു എന്ന് പറഞ്ഞാൽ ഘടം പറയുന്നു എന്ന് പറയുമോ? ഘടത്തെക്കുറിച്ച് പറയുന്നു, ഘടമെന്ന് പറയുന്നു, അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും. അപ്പോ ഘട പരത്തിൽ എന്ത് വരുന്നു, ണിച്ചു വരുന്നു. അപ്പൊ ഘടപ്രാതിപതിയത്തിൽ നിന്നു ധാത്വർത്ഥം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? തത്കരോതി തത് അജഷ്ടി. തത്കരോതി എന്ന് പറഞ്ഞാൽ അതിനെ ചെയ്യുന്നു, തത് അജഷ്ടി എന്ന് വെച്ചാൽ അതിനെ പറയുന്നു. അങ്ങനെ ണിച്ചു വരുന്നു. ണിച്ചു വന്നു കഴിഞ്ഞാൽ ഘടശബ്ദത്തിൽ നിന്ന് ണിച്ചു വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അലോപം സൂത്രം അത്തോലോപം. ഘടിയിൽ നിന്ന് പരത്തിൽ എന്തോന്നു, ചപ്പു വന്ന് തിപ്പു വന്ന് അങ്ങനെ വരാം. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ണിച്ചു വരുമ്പം ഘട ണിച്ചെന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ബസഞ്ഞ് വരും. എന്തുകൊണ്ട്? ഇഷ്ടൻ പ്രത്യേകം പരത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർവ്വത്തില് ബസഞ്ഞ് വരും. എന്തുകൊണ്ട് ഇഷ്ടൻ വരുമ്പം പര പൂർവ്വത്തിൽ ബസഞ്ഞ് വരുന്നത്? യജിഭം യാദിഷു അജാദിഷു കപ്രത്യാപതിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം ബസഞ്ഞം. അജാതിയാണെങ്കിൽ പൂർവ്വത്തിന് ബസഞ്ഞവരിവിടെ ഇഷ്ടൻ എന്ന് പറയുന്ന അജാതിപ്രത്യമാണ്. അജാതിപ്രത്യം പരത്തിലിരിക്കും പൂർവ്വത്തിൽ എന്ത് വരുന്നു, ബസഞ്ഞ വരുന്നു. പക്ഷെ ഇവിടെ ണിച്ചു വരുമ്പോൾ അത് വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ണിച്ച അജാതിയില്ലേ? ആ യാദിഷു അജാതിഷു കപ്രത്യാവതിഷു എന്ന് പറഞ്ഞു. കപ്രത്യത്തിനകത്തുപെട്ടാലേ അജാതി പരത്തിലിരിക്കുമ്പോൾ സ്വാതി മുതൽ കപ്രവൃത്തി കപ് എന്ന് വരുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് വരത്തുള്ളൂ? പരത്തിലിരുന്നാൽ അജാതി പരത്തിലിരുന്നാൽ പൂർവ്വത്തിന് ബസഞ്ഞ വരത്തുള്ളൂ. പക്ഷെ ണിച്ചെന്ന് പറയുന്നത് എന്താണ്? പരത്തിലിരിക്കുമ്പം പൂർവ്വത്തിന് ബസഞ്ഞ വരില്ല, ഇത് അതിപ്പെടുന്നതല്ല. പക്ഷെ ഇവിടെ എന്ത് വരും? ഇഷ്ടൻ പരത്തിലിരിക്കുമ്പോൾ പൂർവ്വത്തിന് ബസഞ്ഞ വരുന്നുണ്ട്, ഇവിടെയും വരും. വന്നുകഴിഞ്ഞാൽ എന്താ ഗുണം? പ്രകാരം ടീ കിലോ വന്നിട്ട് ഖാഡി ശപ്പതിപ്പ് ഘടയതി അല്ലെങ്കിൽ ഘടയതി. ഖാഡി ശപ്പിരിക്കുമ്പോ സൂത്രം വരുന്നു ഗുണം അയ്യാദേശം ഘടയതി. ഒരു ഉദാഹരണം കൊടുത്തുള്ളൂ, കാരണം നമുക്കതേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. കാരണം ടേഹേ സൂത്രം പഠിച്ചിട്ടുണ്ട്, ബസഞ്ഞയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബസഞ്ഞ വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തെ പ്രകാരം ടീ ലഭിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ബാക്കി ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വരും. എങ്ങനെ? ആ വേറെ വേറെ രൂപങ്ങൾ വരും. അത് എന്ത് വരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പോ ഏതിൽ നിന്നൊക്കെയാണ് ഇഷ്ടൻ ഭർത്തയും വിധിച്ചിരിക്കുന്നതെന്ന് നോക്കണം. അവിടെ എങ്ങനെ വരുന്നു അതുപോലെ അണ്ടിച്ചു വരുമ്പോഴും വരുന്നു, അങ്ങനെ വരും. ബസ്യാടേ തദ്ദേ പൊന്നുഭാവം, ഏതു നിന്നാണ് വിളിച്ചത് അവിടെ ഈ പ്രകാരം അണ്ടിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഉമ്മദ്ഭാവം വരുന്നു. അങ്ങനെ അത് അവിടെ വരുമ്പം വ്യക്തമാവും. ഇവിടെ ഇപ്പോൾ അത് വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഇത് ഈ പ്രാതിപതിക ധാത്വത്തെ ബോളം ഇഷ്ടവച്ചാന്ന് പറയുന്നത് ഏത് പ്രാതിപതികത്തെയും ധാത്വമാക്കി തിങ്ങന്തമാക്കുന്നതിനുള്ള ഒരു നിച്ച് വന്നിട്ട് അത് പലയിടത്തും പ്രയോഗിക്കാറുണ്ട്. പ്രയോഗത്തിൽ വരുന്നതാണ് പരസ്യയോഗവും ആത്മനിയോഗവും ഇതിൽ നിന്ന് വരും. ഇത് രണ്ടും കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. പ്രാതിപതിക ധാത്വത്തെ ബഹളം ഇഷ്ടവച്ചയും തത്കരവും തഥാ. അപ്പം അതിൽ നിന്ന് അതിൻ്റെ പ്രധാന അർത്ഥം കിട്ടും. ഇതനുസരിച്ച് പ്രാതിപതികത്തിൽ നിന്ന് നിച്ചം വരും. അങ്ങനെ വരുന്നു. പിന്നെ ഇതിനകത്ത് ഇത് തീർന്നില്ല, ഇനിയും വേറെ വാർത്തകങ്ങളുണ്ട്, പല വിധികളുണ്ട്, പലതരത്തിൽ രൂപങ്ങളുണ്ട്. അതെല്ലാം സിദ്ധാന്തമതി വരും. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അടുത്തു വരുന്നത് കണ്ടുവാദിയാണ്. കണ്ടുവാദിഭ്യോ യക്. കണ്ടുവാദി എന്ന് പറയുന്ന ഒരു ഗണമാണ്. കണ്ടുവാദിയുടെ ഒരു പ്രത്യേകത, കണ്ടു ഊകാരാന്തമായ ശബ്ദമാണ്. ഈ കണ്ടു എന്ന് പറയുന്നത് പ്രാതിപതികമാണ്, ധാതുവാണ്. കണ്ടുവാദിയിൽ ഏതെങ്കിലും ശബ്ദത്തെ ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രാതിപതികമായിട്ട് സുപ്പ് വന്നിട്ട് കണ്ടു ശബ്ദത്തിൽ സുപ്പ് വന്നിട്ട് കണ്ടൂഹു അങ്ങനെ രൂപം പറയാം. കണ്ടുവിൽ നിന്ന് യക്ക് വന്നിട്ട് കണ്ടൂയ കണ്ടൂയത്തെ കണ്ടൂയതി അങ്ങനെയും രൂപമുണ്ട്. അപ്പോൾ ഒരേ ശബ്ദം തന്നെ പ്രാതിപതികമാകുന്നു ധാതുവാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ. മുമ്പ് പറഞ്ഞ അങ്ങനെയല്ല, ഒരു പ്രാതിപതികത്തെ നമുക്ക് ധാതുവാക്കി മാറ്റാം. നേരത്തെ പറഞ്ഞു ഇവിടെ അത് തന്നെ നേരിട്ട് എന്താകുന്നു? സുബന്ധമാകുന്നു. കണ്ടുവിൽ നിന്ന് സുപ്പ് വന്നിട്ട് എന്ത് വരുന്നു? അതായത് ശബ്ദം അതേ രൂപം തന്നെ സുബന്ധമായി ഉപയോഗിക്കുന്നു. ഇവിടെ വിരിച്ചിരിക്കുന്ന രീതിയിൽ അത് തിങ്ങന്തവും ആകും. കണ്ടൂഹു എന്ന് ഉപയോഗിക്കാം, കണ്ടൂയതി എന്ന് ഉപയോഗിക്കാം. ആ എക്കുകയാണ്. അല്ല, ഇത് കണ്ടു തന്നെ ധാതുവാണ്. മറ്റിടത്തൊക്കെ എങ്ങനെയാണ്? എക്ക് വരണം, പ്രത്യയങ്ങൾ വരണം, നിച്ചു വന്നാൽ ധാതുവാകും. ഇവിടെ കണ്ടു തന്നെ സ്വയം എന്താണ്? പ്രാതിപതികമാണ്. ഇവിടത്തെ എക്ക് വിധിക്കുന്ന ധാതുവിൽ നിന്നാണ് എക്ക് വിധിക്കുന്ന സ്വാർത്ഥത്തിൽ. മറ്റങ്ങനെയല്ല. ഇപ്പൊ രാമശബ്ദം എന്ന് നിച്ച് വിധിക്കാം. നിച്ച് വിധിച്ച രാമശബ്ദം നിച്ച് സഹിതമായ ധാതുവാകും. രാമശബ്ദം ധാതുവാകത്തില്ല. നിച്ച് വന്നു കഴിഞ്ഞു രാമയത്തെ എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ കണ്ടു എന്ന് പറയുന്ന ഈ ശബ്ദം തന്നെ ധാതുവാണ്, അത് തന്നെ. അതുകൊണ്ട് പ്രാതിപതികമായോണ്ട് കണ്ടു ശബ്ദത്തിൽ നിന്ന് സുപ്പ് വന്നിട്ട് കണ്ടുഹു എന്ന് വരും. ധാതുവായോണ്ട് എക്ക് വന്നിട്ട് കണ്ടുപോയത് എന്നും വരും. ഇവിടെ കണ്ടൂയല്ല ധാതു, കണ്ടുവാണ് ധാതു. കുറച്ച് ധാതുക്കളേ ഉള്ളൂ, പക്ഷെ ആകൃതി ഗണമാണ്. ഇതിൽ വരുന്ന ഒരു ധാതുവാണ് മഹീ. മഹീങ് പൂജായ. മഹീ എന്ന് പറയുന്നത് സുപ്പ് വന്നിട്ട് മഹീ എന്നും വരാം, യക് വന്നിട്ട് മഹീയതേ അങ്ങനെയും വരാം. അതാണ് ഇതിൻ്റെ ഒരു വിശേഷത. കണ്ടൂഞ്ഞ് ഗാത്ര വികർഷണേ, ഗാത്ര വികർഷണം എന്ന് പറഞ്ഞാൽ ചൊറിയുക, വേറൊന്നുമില്ല. ഇത്രയും വലുതായി പറയുന്നുണ്ട്, പേടിക്കേണ്ട കാര്യം. ചൊറിയ കണ്ടു യത്തെ, ചൊറിക്ക് എന്തു പറയും? കണ്ടു, കണ്ടു ചൊറിയുമാണ്. എന്നാണ് പറഞ്ഞത്, നാമമായിട്ട് ഉപയോഗിക്കാം, ക്രിയയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ പിന്നെ ചൊറിയെ ചൊറിയുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, ചൊറിഞ്ഞാൽ മതി. രണ്ടും പറയേണ്ട കാര്യമില്ല, കാരണം കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ചൊറിയുകയാണ്. അപ്പൊ പിന്നെ ചൊറിയെ ചൊറിയുന്നു എന്ന് പറയേണ്ടത് പറയാറില്ലേ, ചൊറിയുള്ളതുകൊണ്ട് ചൊറിയുന്നു. ചൊറിയുള്ളതുകൊണ്ട് ചൊറിയേണ്ട കാര്യമില്ല, വെറുതെ അങ്ങ് ചൊറിഞ്ഞാൽ മതി. എന്തുകൊണ്ട്? ചൊറിയും ചൊറിയ തന്നെ, ചൊറിയുന്നതും ചൊറിയ തന്നെ. അതാണ് മലയാളത്തിൽ കണ്ടു കഴിഞ്ഞു. അപ്പൊ കണ്ടു ആണ് യക്ക് സ്വാർത്ഥ എഞ്ഞ് സ്വാർത്ഥത്തിൽ വരുന്നതുകൊണ്ട് രണ്ടും വരാം. എന്താണ് പരസ്യതവും അത് കണ്ടൂയ ശപ്പ് തിപ്പ്. ഇവിടെ എങ്ങനെയാ ദാവസഞ്ഞ വരുന്നത്? കണ്ടു തന്നെ അതാതുമാണ് ഇവിടെ പ്രത്യേകിച്ച് സനാദ്യന്റെ അതാതയുടെ ആവശ്യം ഇല്ല. ശപ്പും മറ്റും വരുന്നവരെ ഇവിടെ സ്വാർത്ഥത്തിൽ യക് വിധിച്ചു എന്നേ ഉള്ളൂ. കണ്ടൂയ കിത്തായോണ്ട് എന്താ ഗുണം? കിത്തായോണ്ട് ഗുണമൊന്നും വരുന്നില്ല. കണ്ടൂയ കണ്ടൂഞ്ഞ് ഞെത്ത് ധാതു ഞെത്ത് ധാതു ഞെത്തായതുകൊണ്ട് അനുദാത്തംഗിത ആത്മനിഗതം അല്ല സ്വരിതഞ്ഞിത കർത്തൃഭിപ്രായ ക്രിയാഫലം കൊണ്ട് കണ്ടൂയതി കണ്ടൂയത്തെ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് രൂപങ്ങൾ? കണ്ടൂയതി കണ്ടൂയാം ചകാര ഈ സനാദികളിൽ ഏതൊക്കെയാണ് വന്നത്? സൻ അതിലിന്നി ഏതാ വരാനുള്ളത്? യക്കാണി വന്നിരിക്കുന്നു. കണ്ടു ആദിബ്യോ യക്ക്, അത് പക്ഷെ ധാതു ആവാൻ വേണ്ടി അല്ല. ധാതു ആകാനുള്ള സനാദി അല്ലല്ലോ. യക്ക് വന്നിട്ടില്ലേ? വന്നിട്ടില്ലേ? കെഷ് വന്നിട്ടില്ല. ഇയങ് വന്നിട്ടില്ല. യക്ക് ഈ വന്നിരിക്കുന്ന തന്നെ. യക്ക് വന്നില്ല. ഇത് തന്നെ വരാമല്ലോ. അതിനെന്താ കുഴപ്പം? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലോ. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? കണ്ടൂയ എന്ന് വന്നു. കണ്ടു തന്നെ ധാതുവാണ്, അല്ലാതെ തന്നെ ധാതുവാണ്. കണ്ടൂയ വന്നു. ഇനിയിപ്പം പ്രത്യേകങ്ങൾ വരുന്നതിൽ നിന്നാണ് കണ്ടുചെയ്യുന്നത്. കെഷ് വന്നിട്ടില്ല. പിന്നെ ഇനി വരാനുള്ളത് ഇയങ് ഹൃദയ ഇയങ്. രണ്ടൊഴികെ ബാക്കിയല്ല. ആ രണ്ടും കൂടെ വരത്തില്ല. നിങ്ങ വന്നില്ലേ? നിങ്ങ വന്നില്ലേ? ആയ ഒന്നോ ഏത്? ഗുബോ വെച്ച് പണി പനിഭ്യ ആയ എല്ലാം വന്നു. Thank you.